ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 12 24 ശ്ലോകം. യയേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവദാ വർത്തമാനോപി നസ ഭൂയോഭിജായതെ. ഇവിടെ ഭാഷ്യകാരം പറഞ്ഞു, സർവദാ സർവപ്രകാരേണ വർത്തമാനോപി, ഏത് തരത്തിൽ വർത്തിച്ചാലും ശരി, ഏത് തരത്തിലും എന്ന് പറഞ്ഞാൽ സർവകർമ്മ പരിത്യാഗിയായി അവൻ സമാധി നിഷ്ഠനായിരിക്കുക, അല്ലെങ്കിൽ വ്യവഹാര മധ്യത്തിലിരിക്കാം, ഏത് രീതിയിലിരുന്നാലും ശരി, നസഭൂയോ അഭിജായത, അവന് ജന്മമില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇവിടെ ഒരു ചോദ്യമാണ്, യദ്യപി ഞാൻ ഉത്പത്തി അനന്തരം പുനർജന്മാഭാവ മുക്ത തഥാപി പ്രാജ്ഞാനോത്പത്തി കൃതാനാം കർമ്മണാം ഉത്തരകാലഭാവിനാം ച ഞാനി ച അതിക്രാന്ത അനേക ജന്മകൃതാനി തേഷാം ഫലം അദത്വ നാസു നയുക്ത ഇതി സ്യുഹ് ത്രീണി ജന്മാനി. ഇവിടെ ഒരു ചോദ്യമാണ്, യദ്യപി ജ്ഞാനോത്പത്തി അനന്തരം പുനർജന്മാഭാവ മുക്ത. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? ജ്ഞാന ഉത്പത്തിക്ക് ശേഷം ഒരു ജീവൻ ഒരു ശരീരത്തെ സ്വീകരിച്ച് അയാളുടെ പൂർവ്വ പുണ്യ പരിഭാഗം കൊണ്ട് ഈശ്വര കൃപ കൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അയാൾ ജ്ഞാനമുണ്ടായി. ജ്ഞാനമുണ്ടായി കഴിഞ്ഞാൽ അനന്തരം പുനർജന്മാഭാവ, പിന്നീട് പുനർജന്മവുമില്ല. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. താല്പര്യം അങ്ങനെ മനസ്സിലാക്കാം, പക്ഷേ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണോ, തഥാപി പ്രാജ്ഞാനുപത്തി കൃതാനാം കർമ്മണ ഫലം അതത്വ നാശോനയുക്ത എന്നാണ്. പക്ഷെ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ പ്രവർത്തിച്ചിരുന്നു. ജ്ഞാനപ്രാപ്തി വരെ അയാൾ പ്രവർത്തിച്ചിരുന്നു, ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലാതെയുള്ള മറ്റു കർമ്മങ്ങൾ ചെയ്തിരിക്കാം. ഈ കർമ്മങ്ങൾ ഫലം കൊടുക്കാതെ നശിക്കും എന്ന് കരുതുന്നത് യുക്തമല്ല. അടുത്ത് പറയും എന്താണ്, കൃത വിപ്രണാശം എന്ന് പറയുന്നൊരു ദോഷമാണ്. പ്രത്യേകിച്ച് അത് പറയുന്ന മീമാംസകരാണ്. ഒരു പ്രവൃത്തി ചെയ്യുക, അതിന് ഫലം ഉണ്ടാകാതെ ആ പ്രവൃത്തി നശിക്കുക, അങ്ങനെ സംഭവിക്കാനേ പാടില്ല. അത് പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണ്. ഒരു കർമ്മം ഒരിടത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഫലം ഉണ്ടാക്കി തന്നെ തീരണം. അപ്പോൾ ആ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ വേദത്തിന്റെ നിയമമെന്നും മീമാംസകർ പറയുന്ന വേദ നിയമമെന്നും വേദം അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ജ്ഞാനത്തിന് ശേഷം ജന്മമില്ല സംബന്ധിച്ച്, പക്ഷെ ജ്ഞാനത്തിന് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഉണ്ടാകണം, അതിനുവേണ്ടി ജനിക്കേണ്ടി വരും. അതൊരു ചോദ്യം. ജ്ഞാനോത്പത്തി പ്രാകൃതാന കർമ്മണ ഉത്തരകാലഭാവിനാമിച്ച് ഇനി ജ്ഞാനമുണ്ടായി ജന്മമില്ല എന്ന് പറയുന്നു. ജ്ഞാനം ഉണ്ടായതിനു ശേഷം വീണ്ടും അയാൾ കർമ്മം ചെയ്യുന്നു എന്നിരിക്കട്ടെ, ചിലർ കർമ്മം ചെയ്യാതിരിക്കും, പക്ഷെ ചിലർ ചെയ്യാമല്ലോ. ചെയ്തു കഴിഞ്ഞാലും അതും കർമ്മമാണ്, കർമ്മത്തിന് ഫലം ഉണ്ടായേ തീരൂ. അപ്പം അതുകൊണ്ടും ജന്മം ഉണ്ടാവണം. ഇനി അതും ഉണ്ടായില്ലെങ്കിലോ, യാനി ജാതിക്രാന്ത അനേക ജന്മകൃതാനി, പൂർവപൂർവ്വ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള അനന്ത കർമ്മങ്ങളുണ്ട്, ഈ കർമ്മങ്ങൾക്കും ഫലം അതത്വ നാശോനയുക്ത, ഫലം നൽകാതെ എങ്ങനെ നാശം സംഭവിക്കും എന്നാണ്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം അയാൾ മുക്തനായി എന്ന് പറഞ്ഞാലും കർമ്മത്തിന് അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട് എന്താണ്, ഒരു കർമ്മം ഒരാൾ അനുഷ്ഠിച്ചാൽ അത് ഫലം ഉണ്ടായി തന്നെ തീരണം. അതുകൊണ്ട് ജ്ഞാനമുണ്ടാകുന്നതിന് മുമ്പ് ചെയ്ത കർമ്മം, ജ്ഞാനമുണ്ടായതിനു ശേഷം ചെയ്യുന്ന കർമ്മം, പിന്നെ പൂർവ്വജന്മങ്ങൾ ചെയ്ത കർമ്മം, ഈ കർമ്മങ്ങൾക്കെല്ലാം മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മൂന്ന് ജന്മം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഇത് സ്ത്രീണി ജന്മാനി എന്നു. അതാണ് ഇവിടെ ചോദിക്കുന്നത്. കൃത വിപ്രണാശോ ഹിനയുക്ത. ഒരിക്കലും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഒരു കർമ്മം ചെയ്യുക അത് ഫലം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ നിയമങ്ങളും അസ്തവ്യസ്തമാകും. കർമ്മം ചെയ്യാത്തവൻ ഫലം അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും, കർമ്മം ചെയ്തവന് ഫലം കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും. അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. യഥാ ഫലേ പ്രവൃത്താനാം ആരബ്ധ ജന്മനാം കർമ്മണ. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആരബ്ധ ജന്മനാം കർമ്മണ, കർമ്മം ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ഒരു ഭാഗമാണത് ഫലം ത്തിനു വേണ്ടി ഫലം കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളത്. അങ്ങനെ അത് കർമ്മത്തിന്റെ സ്വഭാവമാണ്. ഒരു വസ്തുവിന്റെയും സ്വഭാവത്തെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ കൃതവിപ്രണാശം, ചെയ്തതിന്റെ പൂർണ്ണമായ നാശം അത് സങ്കല്പിക്കാൻ കഴിയത്തില്ല എന്നാണ്. എന്നുവെച്ചാൽ കർമ്മണ വിശേഷം അവഗമ്യത. ഇനി കർമ്മങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി ശാസ്ത്രത്തിൽ പറയുന്നുമില്ല. അത് ജ്ഞാനത്തിന് മുമ്പ് ചെയ്തതായാലും ശരി, പിൻപ് ചെയ്തതായാലും ശരി, പൂർവ്വജന്മത്തിൽ ചെയ്തതായാലും ശരി, കർമ്മം കർമ്മം തന്നെ. ഇതൊക്കെ പൂർവോക്ഷമാണ്. തസ്മാത് ത്രിപ്രകാരാണ്യപി കർമാണി ത്രീണി ജന്മാനി ആരഭി. അതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ കൂടിച്ചേർന്ന് മൂന്ന് തരത്തിലുള്ള ജന്മം, മൂന്ന് ജന്മം കൂടി വേണം ഒരു ജ്ഞാനിക്ക് എന്നാണ്. സംഹതാനിവ സർവാണി ഏകം ജന്മ ആരഭേ. അല്ലെങ്കിൽ ഈ കർമ്മങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട്, എല്ലാ കർമ്മവും കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു ജന്മം. അത് കർമ്മത്തിന്റെ സംഹത നിയമം അവസാരണ പറയുന്നുണ്ട്. അതായത് അനന്തമായ കർമ്മങ്ങൾ മനുഷ്യനെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഒരു ജന്മത്തെ ഏത് കർമ്മം തീരുമാനിക്കും? പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് അനന്തമായ ഫലങ്ങളാണ്. അപ്പോൾ അനന്തമായ ജന്മങ്ങളുണ്ട്. അപ്പോൾ ഈ ജന്മത്തെ തീരുമാനിച്ച ഏത് കർമ്മമാണോ, ഇത് തൊട്ട് പൂർവ്വജന്മത്തിൽ ചെയ്തതാണോ അതോ പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ ചെയ്തതാണോ, അപ്പോൾ അതിന് മീമാംസകർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഈ കർമ്മങ്ങൾ സംഹതമായിട്ടാണ് ഫലത്തെ കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മഹത്യാപാപം, ബ്രാഹ്മണനെ കൊല്ലുക, അതൊരു വലിയ പാപമാണ്. ബ്രഹ്മഹത്യാപാപത്തിന്റെ ഫലം ഇന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട് സ്മൃതികളിലും മറ്റും. പക്ഷെ വർത്തമാനത്തിലൊരു ജന്മം കിട്ടുമ്പോൾ പൂർവ്വജന്മത്തിലെ ബ്രഹ്മഹത്യാപാപത്തെ മാത്രമല്ല കണക്കിലെടുക്കുന്നതെന്ന് അവർ പറയുന്നു. അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളെയും എടുക്കും. എന്നിട്ട് പാപാധിക്യം നോക്കും, പുണ്യത്തിന്റെ ആധിക്യം നോക്കും, പിന്നെ പാപ പുണ്യങ്ങളുടെ സമത്വം നോക്കും. അത് നോക്കിയതിന് ശേഷം ആ കർമ്മത്തിന്റെ നിയമം അനുസരിച്ച് ഈശ്വരൻ ഫലം കൊടുക്കും. കർമ്മനിയമം ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയാണ്. അതാണ് കർമ്മങ്ങൾ സംഹതമായി ഫലം കൊടുക്കുന്നു എന്ന് പറയുന്നു. സുരേശ്വരാചാര്യൻ കർമ്മകാണ്ഡിയായിരുന്നു. അതുകൊണ്ട് സുരേശ്വരാചാര്യന്റെ ബൃഹദാരണ്യക വാർത്തകൾ വളരെ വിപുലമായ വ്യാഖ്യാനമാണ്. ബൃഹദാരണ്യം തന്നെ വലുതാണ്, അതിന്റെ ഭാഷ്യം അതിലും വലുതാണ്, അതിന്റെ വാർത്തയും അതിലും വലുതാണ്. അത് ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മം എങ്ങനെ ഫലം കൊടുക്കുന്നു, അത് സംഹതമായിട്ടാണോ അതേ ഓരോന്നോരോന്നായിട്ടാണോ, ഒരു ജ്ഞാനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എങ്ങനെയെല്ലാം ജന്മങ്ങളുണ്ടാകാം, അതിനുള്ള സാധ്യത എന്തൊക്കെയാണ്, എന്തുകൊണ്ടത് ഉണ്ടാകുന്നില്ല, വളരെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊരു പക്ഷേ ആധാരമായിരിക്കുന്ന ഈ ഭാഗങ്ങളായിരിക്കും, ഭാഷയത്തിലെ ഇതുപോലെയുള്ള ഭാഗങ്ങളായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മീമാംസാ പരിചയം, വളരെ വിപുലമായ മീമാംസാ പരിചയമുള്ള ആളാണ്. ഇത് മീമാംസയിൽ മാത്രമല്ല, ഈ ഒരു വിഷയം വളരെ വിപുലമായി ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മ വിഭാഗത്തെ കുറിച്ച് പറയുന്നിടത്ത് യോഗ ഭാഷ്യത്തിൽ, വ്യാസന്റെ യോഗ ഭാഷ്യത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നതാണ് ഈ ഭാഗം. ഇത്രയും വിശദമായ ചർച്ച വേണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന മോക്ഷമാണ്, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇത്രയും വലിയ നെടുങ്കൻ ശാസ്ത്ര ചർച്ചകൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുന്നിൽ കാണുന്ന ആരെയാണ്? മേധാവി, വിദ്വാൻ, ഊഹാപോഹ വിചക്ഷണനൊക്കെ ആയിട്ടുള്ളവരെയാണ്. അത്രയൊരു ശാസ്ത്ര സംസ്കാരമുള്ളവരെയാണ് ശാസ്ത്രം മുന്നിൽ കാണുന്നത് പ്രധാനമായിട്ടും. വിചാരിച്ചാൽ മറ്റുള്ളവർക്കും നിഷേധിക്കുന്നു എന്നുള്ളതല്ല. പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം പറയും. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നില്ല, അതുകൊണ്ട് നമ്മളോട് ഇതിൻ്റെ സമാധാനം പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചത് ആർക്കും ആവശ്യമില്ലാത്തതാണ് എന്ന് കരുതാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനെ ഇത്ര വിശദമായി ചർച്ച ചെയ്യുന്നത്. അത്തരമൊരു ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവരാണ് അവർക്കിത് ഒരു അതിഭാരമായിട്ട് തോന്നും. ഇവിടെ അത്തരക്കാരെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്തവർ ഇത് ശ്രദ്ധിക്കേണ്ട, ആവശ്യമുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫലേ പ്രവൃത്താനാം ആരബ്ധ ജന്മനാം കർമ്മണാം എന്നജ കർമ്മണാം വിശേഷോഗമ്യതേ തസ്മാ ത്രിപ്രകാരാണ്യവി കർമാണി ത്രീണി ജന്മാനി ആരഭേ സംഹതാനി വാ സർവാണ്യേകം ജന്മ ആരഭേ. അതുകൊണ്ട് സംഹത ന്യായമനുസരിച്ച് കർമ്മങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ജന്മം കൊടുക്കും. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. അതനുസരിച്ചാണെങ്കിൽ ഒരു ജന്മം മതി. ആ ഒരു ജന്മത്തിൽ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുന്നു. അല്ലെങ്കിൽ മൂന്ന് ജന്മം, മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾക്ക് മൂന്ന് ജന്മം, ഏത് വേണോ സ്വീകരിക്കാം എന്നാണ്. ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിലോ അന്യഥ കൃത വിപ്രണാശേ സതി സർവത്ര അനാശ്വാസ പ്രസംഗ ശാസ്ത്ര ആനർത്ഥിക്കുകയും ചെയ്യാം. മറിച്ച് കർമ്മം ചെയ്യുകയും ഫലം കൊടുക്കാതെ നശിക്കുകയും ചെയ്യുന്നു എന്ന് കരുതിക്കഴിഞ്ഞാൽ സർവത്ര അനാശ്വാസ പ്രസംഗം, ഒരിടത്തും ഒരു പ്രശ്നത്തിന് സമാധാനം കിട്ടത്തില്ല. അനാശ്വാസം, ആശ്വാസം എന്ന് പറഞ്ഞാൽ സമാധാനം. ഇവിടെ അനാശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധമുള്ള ഒരുവന്റെ ജിജ്ഞാസയ്ക്ക് സമാധാനം കിട്ടാതെ പോകും. അവന് സമാധാനം വരണം. കാരണം ഒരുവൻ ശാസ്ത്രീയമായ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ശാസ്ത്രീയമായ മാർഗം എന്ന് പറയുന്നത് ആധ്യാത്മികമായ മാർഗമാണ്. അതും അവൻ ലക്ഷ്യമാക്കുന്ന എന്തോന്നു? മോക്ഷം. മോക്ഷത്തെ ലക്ഷ്യമാക്കി ശാസ്ത്രീയമായ പദ്ധതി അനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം ഉണ്ടാകണം. ഇവിടെ അടുത്ത് പറയും എന്താണ്? ഇപ്പൊ ഗുരുക്കന്മാരെ പോലെ അല്ല ശാസ്ത്രം. വ്യത്യാസമുണ്ട്. എന്താണ്? ഗുരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അഭയം കൊടുക്കും. പണ്ഡിതനാണോ മൂർഖനാണോ പാപിയാണോ പുണ്യമുള്ളവനാണോ ഒന്നും നോക്കത്തില്ല. പക്ഷെ ശാസ്ത്രം പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നവര് ഈ പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടതുകൊണ്ട് ആർത്തനും ജിജ്ഞാസുവിനും എല്ലാം ഉള്ളതുണ്ടെങ്കിലും പ്രധാനമായിട്ട് ശാസ്ത്രം ലക്ഷ്യമാക്കുന്നത് മേധാവി, വിദ്വാൻ അങ്ങനെയുള്ള ഒരു ജീവനാണ്. അപ്പോൾ അവന് സമാധാനം ഉണ്ടാവണം, അല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കുന്ന മാർഗം, അവനെത്തിച്ചേരേണ്ട ലക്ഷ്യം ഇതെല്ലാം അവന് അവ്യക്തമായി കഴിഞ്ഞാൽ അവന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രം അവനെ സംബന്ധിച്ചിടത്തോളം അനർത്ഥവുമായിരിക്കും. ശാസ്ത്രം അനർത്ഥ ശാസ്ത്രം രണ്ടു കൂട്ടർക്കാണ് അനർത്ഥവുമായി തീരുന്നത്. ഒന്ന് മൂർഖൻ. ഒരു മൂർഖനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം കൊണ്ട് ഒരു പ്രയോജനമില്ല. അതിലൊരു സംസ്കാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. മറ്റൊന്ന് അനർത്ഥമായി തീരുന്നത് വിദ്വാനെ സംബന്ധിച്ച്. വിവേകിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ശാസ്ത്രം അവന്റെ പ്രശ്നങ്ങൾക്ക് എല്ലാം ആശ്വാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനെ സംബന്ധിച്ച് വ്യർത്ഥമായി തീരും. അതുകൊണ്ട് അവന്റെ മനസ്സിൽ വരാവുന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന് വിശ്വാസം, മൂർഖനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന് വിശ്വാസമുണ്ട്. കാരണം ശാസ്ത്രത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് ഈശ്വരന്റെ നിശ്വാസമാണ് എന്നാണ്. ഗുരുവിന്റെ ഉപദേശമെന്ന് മാത്രമല്ല പറയുന്നത്, ഈശ്വരന്റെ നിശ്വാസമെന്നാണ് പറയുന്നത്. ഈശ്വരന്റെ നിശ്വാസം എന്ന് പറയും, ഒരാളുടെ നിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? അതയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്ന് വരുന്നതിനാണ് നിശ്വാസം എന്ന് പറയുന്നത്. അപ്പോ ഈശ്വരന്റെ സ്വരൂപത്തിൽ നിന്ന് തന്നെ പ്രകടമാകുന്നതാണ് ശാസ്ത്രം. അത് അനർത്ഥമാകാൻ പാടില്ല ഒരു കാരണവശാലും, പ്രത്യേകിച്ച് വിദ്വാനെ സംബന്ധിച്ച്. അപ്പൊ ശാസ്ത്ര അനർത്ഥയ്ക്കും ഇവിടെ പലതവണ അത് വന്നിട്ടുണ്ട്. ശാസ്ത്ര അനർത്ഥയ്ക്ക് ഒരു വലിയ ദോഷമാണ്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമായി തീരും എന്നാണ്. ഇത്യത ഇതം അയുക്തമുക്തം അതുകൊണ്ട് ശാസ്ത്രത്തെ സാർത്ഥകമാകണമെങ്കിൽ ജ്ഞാനിക്ക് പിന്നീട് ജന്മമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ സിദ്ധാന്തം ശരിയല്ല എന്നാണ്. വിധമുക്തം അയുക്തം അതിന് സമാധാനം പറയുന്നു, എന്നാൽ അത് ശരിയല്ല. ശാസ്ത്രം ശ്രദ്ധിച്ചു നോക്കുക, എന്താണ് അവിടെ ഞാനീ കുറിച്ച് പറയുന്നത്? ക്ഷീയന്തേ ചാസ് കർമാണി. കർമാണി എന്ന് പറഞ്ഞിരിക്കുന്ന ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കർമ്മ കർമ്മണി കർമാണി സർവകർമ്മങ്ങളും സർവകർമ്മങ്ങളും നശിച്ചു പോകുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു കർമ്മം ശേഷിക്കുന്നില്ല. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിയുന്നവൻ ആ ബ്രഹ്മം തന്നെയായിത്തീരുന്നു, എന്നുവെച്ചാൽ അവൻ മറ്റൊന്നും ആയിത്തീരുന്നില്ല. അവന് പിന്നീട് മറ്റൊരു ധർമ്മം ആരോപിക്കാൻ പറ്റുന്നില്ല എന്നർ. അവന് ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ. തസ്യ താവദേവ ചിരം പറയുന്നു. മോക്ഷത്തിന് പിന്നെ കാലതാമസം. ജ്ഞാനമുണ്ടായി പിന്നീട് ഒരു നിമിഷം കഴിഞ്ഞ് മോക്ഷം, അങ്ങനെയില്ല. കാലവിളംബമില്ല എന്നാണ് പറയുന്നത്. ജ്ഞാനപ്രാപ്തി അതുമാത്രമേ അവൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ജ്ഞാനപ്രാപ്തിയോടുകൂടി അവൻ മുക്തനായിത്തീരുന്നു. വിഷീക തൂലവത് സർവകർമാണി പ്രദൂയന്തേ. പിന്നെ കർമ്മനാശം, അത് അനേക ജന്മങ്ങളിലെ കർമ്മമാണ്. പാപകർമ്മങ്ങളുണ്ട്, പുണ്യകർമ്മങ്ങളുണ്ട്. ആ കർമ്മം വളരെ ജടിലമാണ്, അതെങ്ങനെ നശിക്കും? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെയാണോ അഗ്നി ഉണങ്ങിയ പുല്ലിനെ ദഹിപ്പിക്കുന്നത്, ഇഷീക തൂൽ, വളരെ മൃദുവായ ഇളം പുല്ല്, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കത്തുന്നതിന് എളുപ്പമാണ്. അതെങ്ങനെയാണ് അനായാസമായി കത്തുന്നത്? ഒരു വസ്തു അനായാസമായി ദഹിക്കുന്നതിന് ഉദാഹരണമാണ് ഈ വിഷീക തൂലമെന്ന് പറയുന്നത്. പുല്ലാമ്പ് വിഷീക തൂലം എന്ന് പറഞ്ഞാൽ അത് വളരെ മൃദുവായി ഉണങ്ങിയത്. അതെങ്ങനെയാണോ പൂർണ്ണമായും ദഹിച്ചു പോകുന്നത്, അതുപോലെ സർവകർമ്മങ്ങളും ദഹിച്ചു പോകുന്നു. അത് ജ്ഞാനത്തിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ കർമ്മത്തെ ദഹിപ്പിക്കുന്നത്. അജ്ഞനാണ് ഈ കർമ്മം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായി മുമ്പേ നിൽക്കുന്നത്. അവന്റെ കർമ്മങ്ങൾ ജ്ഞാനത്തിന് മുമ്പിൽ കർമ്മം ഒന്നുമല്ല, അത് നിഷ്പ്രഭമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഷീകാതുലവർ ഇത്യാദി ശ്രുതി ശതേഭ്യ. നമ്മുടെ ഭാഷകാരൻ പറയുന്നു ഇതുപോലെ നൂറുകണക്കിന് ശാസ്ത്രത്തെ ഉദ്ധരിക്കാം. ഇതെല്ലാം എന്താണ് പറയുന്നത്? വിദുഷ സർവകർമ്മ ദാഹ മുക്ത. വിദ്വാന് സർവകർമ്മങ്ങളുടെയും ദാഹം. വിദ്വാനിൽ സഞ്ചിതം ആഗാമി പ്രാരബ്ധം, ഒരു കർമ്മവും നിലനിൽക്കുന്നില്ല. സർവകർമ്മം എന്ന് പറയുന്നത് അതാണ് പ്രധാനമായും പറയുന്നത്. ഈ മൂന്ന് കർമ്മങ്ങളും അവിടെ നശിച്ചു പോയിരിക്കുന്നു, നിശേഷം നശിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇഹാവിച്ച ഉക്ത ഇവിടെയും പറയും ആ കാര്യം തന്നെ. എന്താണ് യഥീതാംസി സമിദ്ധോഗിന എന്ന് പറയുന്ന ഭാഗത്ത് പറയും ഇത്യാദിന സർവകർമ്മദാഹ. പൂർവം വർത്തമാനത്തിലുള്ളത് ഭാവിയിൽ വരാൻ പോകുന്നത് അങ്ങനെയുള്ള സർവകർമ്മങ്ങളുടെയും പൂർണ്ണമായ നാശം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരജ്ഞൻ ഈ കർമ്മങ്ങളുടെ കെട്ടുപാടുകളിൽ കിടന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ ഒരു തത്വജ്ഞാനിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനിയുടെ അവസ്ഥയെ കുറിച്ച് കേട്ടിട്ട് ആ ജ്ഞാനിക്കും ഇനി കർമ്മം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ആസ്ഥാനത്താണ്. അങ്ങനെ ഒരു സംശയത്തിനും ഉള്ള പഴുതി ഇവിടെ ഇല്ല. അത് ശാസ്ത്രം പൂർണ്ണമായി നിഷേധിച്ചിരിക്കുന്നു. പക്ഷേ ഇത് ഇനിയും പറയും, ഉപത്തിഷ്ഠാതിന് യുക്തി വേണമെങ്കിലും എത്ര വേണമെങ്കിലും പറയാം. എന്താണ്, ഞാനിക്ക് പിന്നീട് ജന്മമില്ല, അതിന് കാരണമായ കർമ്മമില്ല, അത് വിശദീകരിക്കുന്നു. അവിദ്യ കാമ ക്ലേശ ബീജ നിമിത്താൻ ഹി സർവാണി ജന്മ അന്തര അങ്കുരം ആരഭന്തേ. കർമ്മത്തിന് നിമിത്തമായിരിക്കുന്ന എന്താണ്? അവിദ്യ കാമം ക്ലേശം രാഗദ്വേഷാദി ക്ലേശങ്ങൾ, അതിൽ മുഖ്യമായിരിക്കുന്ന കാമം സുഖേച്ഛ, അതാണ് കാമം. അവിദ്യ അവന്റെ അജ്ഞാനം, ഇതാണ് ബീജം. ഇതുകൊണ്ടിട്ടാണ് കർമ്മങ്ങൾ ജന്മാന്തര അങ്കുരങ്ങളെ ഉണ്ടാകുന്നത്, ജന്മാന്തരങ്ങളെ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ഉള്ള ഒരുവനിൽ ജന്മം ഉണ്ടാവും. വിഹാവിച സഹങ്കാര അഭിസന്ധീനി കർമാണി ഫലാരംഭകാണി ന ഇതരാണീതി തത്ര തത്ര ഭഗവതാവുക്തം. ഇവിടെ തന്നെ ഭഗവാൻ പറഞ്ഞു എന്താണ്? സഹങ്കാര അഭിസന്ധീനി കർമാണി, കർമ്മയോഗത്തിന്റെ പ്രകടനത്തിൽ വിശദമായി പറഞ്ഞു. അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് ഫലത്തെ ഉണ്ടാക്കും, അങ്ങനെ അല്ലെങ്കിൽ ആ ഫലങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല. ഫലാരംഭകങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അത്തരം ഫലങ്ങൾ ഉണ്ടാകാതിരിക്കാം, ഉണ്ടായാൽ തന്നെ അത് അവനെ ബന്ധിക്കത്തില്ല. ഇത് തത്ര തത്ര പലതവണ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇത് ഗീത മഹാഭാരതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഗീത ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് 18 അധ്യായങ്ങളിൽ ഗീത എന്നുള്ള രൂപത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതേ ഗീത തന്നെ മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലായി ചേർന്ന് കിടപ്പുണ്ട്. മുഴുവനും ഇതുപോലെ ഒരു മാറ്റമില്ല. ഉദാഹരണം എടുത്ത് പറയുന്നു, ബീജാനി അഗ്നി ഉപദഗ്ധാനി നരോഹന്തി യഥാപുന ജ്ഞാനദഗ്ധൈ തഥാ ക്ലേശേ നാത്മാ സമ്പദ്ധിതേന. ബീജാനി അഗ്നി ഉപദഗ്ധാനി, അഗ്നി കൊണ്ട് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞ ബീജങ്ങൾ നരോഹന്തി യഥാ പുനഃ, അതിന്റെ ആ പ്രരോഹണ ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രരോഹണം പൊടിപ്പുണ്ടാകുന്നില്ല, അത് പിന്നീട് വളരുന്നില്ല. അതുപോലെ ജ്ഞാനദഗ്ധൈഹി ക്ലേശൈഹി, ഈ ക്ലേശങ്ങളെല്ലാം ജ്ഞാനം കൊണ്ട് ദഹിച്ചു കഴിഞ്ഞാൽ ആത്മാ പുനഃന സമ്പദ്ധ്യതയെ, വീണ്ടും ഈ ആത്മാവ് ശരീരത്തെ പ്രാപിക്കുന്നില്ല എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിച്ച അസ്തുതാവ് ജ്ഞാനോത്പത്തി ഉത്തരകാല കൃതാനാം കർമ്മണാം ജ്ഞാനദാഹ ജ്ഞാനസഹഭാവിത്വ നതു ഇഹ ജന്മനി ജ്ഞാനോത്പത്തി പ്രാകൃതാനാം അതീത അനേക ജന്മാന്തര കൃതാനാം ച ദാഹോ യുക്ത. വീണ്ടും ഒരു സംശയം പറയുന്നു, ജ്ഞാനോത്പത്തി ഉത്തരകാലകൃതാനാം കർമ്മണം ജ്ഞാനേന ദാഹക, അത് സംഭവിക്കാം. ജ്ഞാനം ഉണ്ടായ അതിനുശേഷം വരുന്ന കർമ്മങ്ങളെല്ലാം ജ്ഞാനത്തിന്റെ ശക്തിയുണ്ട്. അഗ്നി ഒരിടത്തുണ്ടായി, അതിനുശേഷം അവിടെയുള്ള ബീജങ്ങളെല്ലാം നശിച്ചു. അഗ്നി ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ വേറെ ബീജങ്ങളുണ്ടായിരുന്നു, ഒന്നും നശിച്ചില്ലല്ലോ, അതിൽ നിന്ന് വേറെ വൃക്ഷങ്ങളുണ്ടായി. അതുപോലെ ജ്ഞാനം ഉണ്ടായതിന് ശേഷം ഇവിടെയുള്ള കർമ്മങ്ങളെല്ലാം നശിച്ചോട്ടെ, അതിന് മുമ്പുള്ള കർമ്മങ്ങൾ അതിനി വരും കാലങ്ങളിൽ ജന്മത്തെ ഉണ്ടാക്കുമെന്ന് വരികയാലോ. ഇന്നത്തെ ഇഹ ജന്മനി ഈ ജന്മത്തിൽ ജ്ഞാനോത്പത്തി പ്രാകൃതാനാം, ജ്ഞാനോത്പത്തിക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ തന്നെ മുമ്പ്, അല്ലെങ്കിൽ അതീത അനേക ജന്മാന്തര കൃതാനം, അതീത അനേക ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ അവയ്ക്ക് ദാഹം സംഭവിക്കത്തില്ല എന്നാ. എന്തുകൊണ്ട്? സർവകർമാണീതി വിശേഷണ ശ്രുതി തന്നെ പറഞ്ഞു. എന്താണ് സർവകർമ്മങ്ങൾ? ഞാൻ അഗ്നി സർവകർമാണി ഇവിടെയും പറഞ്ഞു. സർവകർമ്മങ്ങളെയും ദഹിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഉത്തരകാല ഭാവിനാമേവ സർവകർമ്മണാം ഇതിച്ച് സർവകർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥം കൊടുക്കാം. എങ്ങനെ? സർവകർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ ഏതെന്ന് പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് ജ്ഞാനം ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന സർവകർമ്മങ്ങളും ഒന്നെടുത്താലോ എന്നാ സങ്കോച കാരണ അനുപത്തി അങ്ങനെ നിങ്ങൾ അർത്ഥത്തെ സങ്കോചിപ്പിക്കുന്നു. നിമിത്തമൊന്നും കാണുന്നില്ല. ആ ചില സന്ദർഭങ്ങളിൽ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ചില വാക്യങ്ങളുടെ അർത്ഥത്തെ നമുക്ക് സങ്കോചിപ്പിച്ച പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ സങ്കോചിപ്പിക്കുന്നതിന് നിമിത്തമൊന്നുമില്ല. അതുകൊണ്ട് സർവകർമ്മങ്ങളും നശിക്കുന്നു. യഥുക്തം യഥാ വർത്തമാന ജന്മ ആരംഭകാണി കർമാണി നക്ഷിയന്റെ ഫലദാനായ പ്രവൃത്താന്യവ സത്യവി ഞാന് തഥാ അനാരബ്ധ ഫലാനാമി കർമ്മനാക്ഷയോ നയുക്തൈനി. പക്ഷെ അവിടെ വേറൊരു പ്രശ്നം വരുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പ്രാരബ്ധം. സാധാരണ പറയുന്ന പ്രാരബ്ധം എന്നല്ല പ്രാരാബ്ധം എന്നാണ്. പ്രാരാബ്ധം എന്നല്ല പ്രാരബ്ധമാണ്. യഥാ വർത്തമാന ജന്മ ആരംഭമാണ് ഈ കർമാണി നക്ഷീയത. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങൾ, ഇന്ന് വരെ അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും ഈ ജന്മത്തിന് കാരണമായി വരുന്ന കർമ്മങ്ങൾ, അതിനായിട്ട് ഈശ്വരന്റെ നിയമം അനുസരിച്ച് തീരുമാനിക്കപ്പെട്ട കർമ്മങ്ങൾ, കർമ്മ സംസ്കാരങ്ങൾ, ആ കർമ്മ സംസ്കാരങ്ങളുടെ ഫലമാണ് ഈ ശരീരം. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറയുന്നതിനെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങൾ, ഈ ശരീരത്തോടനുബന്ധമായി വരുന്ന സുഖദുഃഖാനുഭവങ്ങൾക്ക് കാരണമായിട്ടുള്ള കർമ്മ സംസ്കാരങ്ങൾ, ഈ ജ്ഞാനം കൊണ്ട് അതും നശിക്കൂ? നശിക്കുകയാണെങ്കിൽ ജ്ഞാന ഉത്പത്തി ആ ക്ഷണത്തിൽ തന്നെ ഇതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങൾ നശിച്ചു, കർമ്മ സംസ്കാരം നശിച്ചു. അപ്പോൾ ആ സംസ്കാരത്തിന്റെ കാര്യമായിരിക്കുന്ന ഈ ശരീരം നശിക്കണം. പിന്നെ ഈ ശരീരത്തിൽ സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് സർവകർമ്മങ്ങളും നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പ്രാരബ്ധം ശേഷിക്കുന്നു. നക്ഷീയന്തേ, അത് ക്ഷയിക്കുന്നില്ല. എന്തുകൊണ്ട്? ഫലദാനായ പ്രവൃത്താന്യവ, അത് ഫലം കൊടുക്കാനായി ആരംഭിച്ചു കഴിഞ്ഞു. സത്യപി ഞാൻ ഉണ്ടെങ്കിലും തഥാ ഞാനവിടെ നിലനിൽക്കുന്നു എങ്കിലും ഈ കർമ്മം നശിക്കുന്നതായി കാണുന്നില്ല. ഈ കർമ്മം കൂടി നശിച്ചു പോയാലോ? പിന്നീട് ജ്ഞാനം എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടെ പറയാനാരും കാണത്തില്ല. ഒരാൾ ജ്ഞാനമുണ്ടായി, ശരീരനാശം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ്. കർമ്മം കൊണ്ട് കർമ്മനാശം അല്ലെങ്കിൽ കർമ്മ സംസ്കാരത്തിന്റെ നാശം കൊണ്ട് ശരീരം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാരബ്ധം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മരണം സംഭവിക്കുന്നു എന്നാണ്. കാരണം ഈ ശരീരം നിലനിൽക്കുന്നതാണ്, സ്ഥൂല ശരീരം നിലനിൽക്കുന്നതാണ് ജീവിതം. സ്ഥൂല ശരീരത്തിന് കാരണമായിരിക്കുന്നതാണ് പ്രാരബ്ധം. പ്രാരബ്ധം നശിച്ചാൽ അതിന്റെ കാര്യമായ സ്ഥൂല ശരീരവും നശിക്കും. അപ്പൊ ജ്ഞാനമുണ്ടായി, ആ നിമിഷം തന്നെ പ്രാരബ്ധം നശിച്ചു, അതായത് ഈ കർമ്മത്തിന് കാരണമായ സംസ്കാരം നശിച്ചു. കാരണം നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം നശിക്കും. ഉടനെ കാര്യം നശിക്കുന്നു. കാര്യം നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജ്ഞാനമുണ്ടായ ആ നിമിഷം തന്നെ ആ വിദ്വാൻ മരിച്ചു കഴിഞ്ഞു, മരണം സംഭവിക്കും. അങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയാനാരും കാണത്തില്ല. പിന്നെ ശിഷ്യന്മാർക്ക് ജ്ഞാനത്തെ ഉപദേശിക്കാൻ പറ്റത്തില്ല. ആത്മവിദ്യ ഇവിടെ പരമ്പര അതോടെ നഷ്ടമാകും. എന്ന് മാത്രമല്ല, ഇന്നുവരെ അങ്ങനെ ആർക്കും ജ്ഞാനമുണ്ടായി എന്നുള്ളതിനൊരു പ്രമാണമില്ലാതെ വരും. ജ്ഞാനമുണ്ടായി എന്നേ പറയാൻ പറ്റില്ല. ആരുണ്ട് പറയാൻ? ജ്ഞാനമുണ്ടായവരെല്ലാം നശിച്ചുപോയി, മരിച്ചുപോയി. അങ്ങനെ അതുകൊണ്ടെന്ന് പറയുന്നു, ആ പ്രാരബ്ധം അത് നശിക്കുന്നില്ല. അതുപോലെ തഥാ അനാരബ്ധ ഫലാനമപി കർമ്മണാം ക്ഷയോനയുക്ത. അതുകൊണ്ട് ഫലം കൊടുക്കാത്ത കർമ്മങ്ങളും നശിക്കുന്നില്ല എന്ന് തന്നെ സ്വീകരിക്കാം. എന്തായാലും ഇതും നശിക്കുന്നില്ലല്ലോ. പ്രാരബ്ധം നശിക്കുന്നില്ല, ജ്ഞാനിയിൽ പ്രാരബ്ധം ശേഷിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനശേഷം അയാൾ ജ്ഞാനത്തെ ഉപദേശിക്കുന്നതെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനം കൊണ്ട് കർമ്മം നശിക്കുന്നില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് കർമ്മങ്ങളും എന്തുകൊണ്ട് നശിക്കാതിരുന്നുകൂടാ? ഇതേ പറയുന്നു തത് അസത്. എല്ലാ ചോദ്യവും ശരിയായ ചോദ്യമല്ല. ചില ചോദ്യങ്ങൾ അസംബന്ധമാണ്. അതുകൊണ്ട് പറയുന്നത് അസംബന്ധമാണ് നീ ചോദിക്കുന്നത്. ഇവിടെ കുതർപ്പം ചോദിക്കുകയാണ്. ചിലര് ചോദ്യം ചോദിക്കുന്നത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലര് ഗുരുവിനോട് പോലും ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഗുരുവിനെക്കാളും തനിക്ക് ബുദ്ധി സാമർത്ഥ്യം ഉണ്ടെന്ന് പ്രകടിപ്പിക്കാനായിരിക്കും. ഞാൻ തന്നെക്കാളും മോശമൊന്നുമല്ല എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതാര് മനസ്സിലാക്കണം? ഗുരു മനസ്സിലാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. തന്റെ സാമർഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം, ആ ശ്രമമായിട്ട് ഈ ചോദ്യത്തെ കണക്കാക്കുന്നു. അല്ല, അജിജ്ഞാസ കൊണ്ടുള്ള ഒരു ചോദ്യമൊന്നുമില്ല. ചില തരക്കാർ ഇത്തരം ചോദ്യമേ ചോദിക്കത്തുള്ളൂ എന്ന് വാശിയുള്ളവരുമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ, അവർക്ക് ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം അറിയാമായിരിക്കും. അറിഞ്ഞാലും ചോദിക്കും, എന്താണ് ഗുരുവിനിതറിയാം എന്ന് സംശയം. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അസത് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് അനാവശ്യമാണ്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തേഷാം മുക്ത ഇഷുവത് പ്രവൃത്ത ഫലത്വ, പല പല സന്ദർഭങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. മുക്ത ഇഷുവത് പ്രവൃത്ത ഫലത്വ. മുക്ത ഇഷു എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്നും വിട്ടുപോയ അസ്ത്രം പോലെയാണ്. അത് ഫലം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. വിശദീകരിക്കുന്നു, യഥാപൂർവം ലക്ഷ്യവേദായ മുക്ത ഇഷു ധനുഷു ലക്ഷ്യവേദോ ഉത്തരകാലം അപി ആരംഭവേഗക്ഷയാൽ പതിനൈവ നിവർത്തതേ. യഥാപൂർവം ലക്ഷ്യവേദായ മുക്ത ഇഷു, ഒരു ലക്ഷ്യത്തെ തറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിട്ടയച്ച അസ്ത്രം ധനുഷോ, അത് വെല്ലിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞു, വെല്ലിൽ നിന്ന് അത് വിട്ടുപോയി. ലക്ഷ്യവിധ ഉത്തരകാലം അപി ആരബ്ധ വേഗക്ഷയാ പതനേനൈവ നിവർത്തന്തേ. അപ്പോ ലക്ഷ്യത്തിലേക്ക് അയക്കുക ആണ് ലക്ഷ്യവിധം. അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അസ്ത്രം അയക്കുന്ന കയ്യിൽ, എന്റെ കയ്യിൽ നിന്നും അസ്ത്രം വിട്ടുപോയി. അപ്പൊ ആ അസ്ത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഉത്തരകാലം. പക്ഷെ അത് ഒന്നുകിൽ അതിന്റെ വഴിക്ക് എന്തെങ്കിലും ഒരു പ്രതിബന്ധം വരണം, അല്ലെങ്കിൽ അത് ആരബ്ധ വേഗക്ഷയ, അതിന് കൊടുത്തു കഴിഞ്ഞ ആ വേഗം എന്ന് പറയുന്ന ആ ശക്തി അത് ക്ഷയിക്കുന്നത് വരെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ക്ഷയിച്ചാലോ പതിനേനൈവ നിവർത്തത, അത് അവിടെ വീഴും, ആ ശരീരം അവിടെ വീഴും എന്നർത്ഥം. അപ്പൊ തത്വജ്ഞാനി മരിക്കുന്നത് ജ്ഞാനം കൊണ്ടല്ല മരിക്കുന്നത്. ചിലരും അങ്ങനെയും ധരിച്ചിട്ടുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് പൊട്ടാസ്യം സയനൈഡ് പോലെ ഒരു സാധനമാണ്, തൊട്ടാൽ ഉടൻ മരിക്കും. അങ്ങനെ ചില പുസ്തകങ്ങൾ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുരുവിന് അവസാനം ജ്ഞാനം ഉണ്ടായി, അപ്പം മരിച്ചും പോയി, അങ്ങനെ പറയുന്നവരുമുണ്ട്. പറയുകയല്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല, അത് ആ പ്രാരബ്ധ എന്ന് പറയുന്ന ആ സംസ്കാരം അതിന്റെ ക്ഷയം കൊണ്ട്. അസ്ത്രത്തിൽ എങ്ങനെയാണോ ആ വേഗത ക്ഷയിക്കുമ്പോൾ അത് താഴെ വീണു പോകുന്നു, അതുപോലെ ഈ ശരീരം വീണു പോകുന്നു. ഏവം ശരീരാരംഭക കർമ്മ ശരീരസ്ഥിതി പ്രയോജന. അതുകൊണ്ട് ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ആ കർമ്മം അതിന്റെ പ്രയോജനം നിർവഹിച്ചു കഴിഞ്ഞാൽ ശരീരസ്ഥിതി പ്രയോജന നിവൃത്തെ. അപ്പൊ ഈ ആ സംസ്കാര വേഗക്ഷയാ പൂർവ്വവത് പ്രവർത്തത ഏവ. ആ ശരീര സ്ഥിതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. വാസ്തവത്തിൽ എന്താണ്, ആ പ്രാരബ്ധം നശിച്ചു കഴിഞ്ഞു. തത്വജ്ഞാനം നേടിയതോടുകൂടി ഈ ശരീരം എന്തിനു വേണ്ടിയാണോ സ്വീകരിച്ചത് ആ പ്രയോജനം കൈവരിച്ചു കഴിഞ്ഞു. അതാണ് ശരീര സ്ഥിതി പ്രയോജനം നിവൃത്തിയായി. പിന്നീട് ആ തത്വജ്ഞാനിക്ക് ഈ ശരീരം കൊണ്ട് ഒന്നും നേടാനില്ല, സാധനങ്ങളൊന്നും അനുഷ്ഠിക്കാനില്ല. മോക്ഷത്തെ നേടാനുള്ള കാരണം ജ്ഞാനപ്രാപ്തി സമകാലം തന്നെ മോക്ഷം സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിന് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടത് വാസ്തവത്തിൽ നശിച്ചാലും ആ സംസ്കാര വേഗക്ഷയ അതിന്റെ അനുവൃത്തി സംഭവിക്കുന്നു. അതിന് അനുവൃത്തി എന്ന് പറയും. നശിച്ചാലും ചിലത് അനുവർത്തിക്കും. പല ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ്. ഈ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണോ, അസ്ത്രത്തിന്റെ അതിൽ കൊടുക്കുന്ന വേഗത ക്ഷയിക്കുന്നത് വരെ അത് സഞ്ചരിക്കുന്നു, ക്ഷയിക്കുമ്പോൾ അത് വീഴുന്നു എന്നുള്ള ഒരു ഭാഗം മാത്രം. പക്ഷെ ഇവിടെ ഈ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ആ സംസ്കാരം ജ്ഞാനപ്രാപ്തിയോടുകൂടി നശിച്ചു കഴിഞ്ഞു. സർവകർമ്മങ്ങളും നശിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാരബ്ധ സംസ്കാരവും നശിച്ചു. നശിച്ചാലും ജ്ഞാനം കൊണ്ടാണ് ദഹിച്ചത്. മറ്റ് സാധാരണ ഭൗതികമായ തന്നെ ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും നാശം ഒരുപോലെ. അതാണ് ദഗ്ധപടന്യായം എന്ന് പറയുന്നത്. ചില വസ്തുക്കൾ കത്തിച്ചു കഴിഞ്ഞാൽ വെറും ചാരം മാത്രം ശേഷിക്കും, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അഗ്നിദാഹം സംഭവിക്കുന്നത് ചിലയിടത്ത് അങ്ങനെയല്ല. ദഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചില അടയാളങ്ങൾ ശേഷിക്കും. അടയാളം എന്ന് പറയുന്നത് എന്താണ്, വസ്തുവിന്റെ പ്രതീതി വീണ്ടും നിലനിൽക്കുന്നു. അതാണ് ദഗ്ധപടം എന്ന് പറയുന്നത്. വസ്ത്രം നിവർത്തിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ, കാറ്റില്ലാത്ത സ്ഥലത്താണെങ്കിൽ വസ്ത്രം പൂർണ്ണമായി കത്തി നശിച്ചു കഴിഞ്ഞാലും വീണ്ടും വസ്ത്രത്തിന്റെ പ്രതീതി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ വസ്ത്രമുണ്ടോ ഇല്ല. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വസ്ത്രത്തിന്റെ നീളവും വീതിയും, എന്തിനു വസ്ത്രത്തിന്റെ നൂലുകൾ പോലും കാണാം. വസ്ത്രത്തിന്റെ വർണ്ണഭേദം പോലും ആ ചാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് അവ്യക്തമായിട്ടാണെന്നേ ഉള്ളൂ, വ്യക്തമായിട്ടല്ല. അപ്പോൾ ദഹിച്ചാലും പ്രതീതമാകുക, അത് ചില സ്ഥലങ്ങളിൽ ചില ദാഹത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഒന്നും കൂടെ കാണും. അതാണ് ഇവിടെ പറഞ്ഞത് ശരീരസ്ഥിതി പ്രയോഗിനെ നിവൃത്തേവി. തത്വജ്ഞന് ആ ശരീരം കൊണ്ട് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞെങ്കിലും അത് പൂർവ്വം പ്രവർത്തിക്കുന്നു. അതെന്താ അങ്ങനെ പ്രവർത്തിക്കുന്നത്? കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യം നശിക്കണമല്ലോ. ഇവിടെയും നാശം സംഭവിച്ചു കഴിഞ്ഞു. നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതീതി നിലനിൽക്കുന്നു. എന്തുകൊണ്ടോ അങ്ങനെ നിലനിൽക്കുന്നു, അങ്ങനെ നിലനിർത്തുന്ന പിന്നെ എന്താണോ അത്, ഈശ്വരന്റെ നിയമം എന്ന് അതിന് സമാനം പറയാൻ പറ്റും, വേറൊന്നുമില്ല. എന്തുകൊണ്ട്? ഈ ആത്മവിദ്യയുടെ പരമ്പര നിലനിൽക്കണം, ഗുരുശിഷ്യ പരമ്പര നിലനിൽക്കണം, ബന്ധത്തിൽ നിന്ന് ജീവന്മാർ മോചിക്കണം. ഇതിനെല്ലാം വേണ്ടി ഈ ജ്ഞാനിയുടെ ശരീരം നിലനിർന്നേ തീരും. അതിനാ ഈശ്വരൻ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. ഈശ്വരന്റെ നിയമങ്ങളെക്കുറിച്ച് അങ്ങനെ കയറി പരിശോധിക്കാൻ ഉള്ള ബുദ്ധി വൈഭവം നമുക്കില്ല. കാരണം നമ്മുടെ ബുദ്ധി ആ നിയമത്തിന് അധീനമായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത പല നിയമങ്ങളും ഈശ്വരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് നിയമങ്ങൾ, ഭാവിയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, കാലദേശങ്ങളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. അതുപോലെയാണ് കർമ്മ നിയമവും. ഭഗവാൻ തന്നെ പറയുന്നത് ഗഹന കർമ്മണോ ഗതി. നീ കർമ്മത്തിന്റെ നൂലാമാലകളെ കുറിച്ച് നീ ചിന്തിക്കാൻ പോകും, ഇത് വട്ടുപിടിക്കും. അർജുനോട് പറയുന്നുണ്ട് ഇത് വളരെ ഗഹനമാണ്. അപ്പൊ ഈശ്വരൻ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊന്നും കൂടുതൽ ചിന്തിക്കുന്നതിനുള്ള വൈഭവം സാമർഥ്യം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് കുറെയൊക്കെ മനസ്സിലാക്കുന്നവരാണ് സിദ്ധപുരുഷന്മാരും മഹാത്മാക്കളല്ല. കുറെയൊക്കെ മനസ്സിലാക്കും. സാധാരണ മനുഷ്യനതൊരിക്കലും സാധ്യമേ അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം അവിടെ ചെയ്തിരിക്കുന്നത് എന്താണോ, അതൊരു നേട് പോലെ തുടരുന്നു. ആ മുക്തപുരുഷന്റെ ശരീരവും അത് ഒരു നേട് പോലെ ആ മുക്തപുരുഷന് സ്ഥിതി ചെയ്യുന്നു. വാസ്തവമാണ് നേട് പോലെ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവൻ അവന്റെ ശരീരത്തെ കുറിച്ച് അറിയാം, അത് അവന് യാഥാർത്ഥ്യമാണ്, അത് സത്യമായി തന്നെ തുടരുന്നു. പക്ഷേ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളമോ അത് സത്യത്തിന്റെ പ്രതിബിംബം പോലെ, സത്യമായ ശരീരത്തിന്റെ പ്രതിബിംബം പോലെ തുടരുന്നു. അതുകൊണ്ടാണ് അതിനെ ദഗ്ധപടം പോലെ എന്ന് ഭൂമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അജ്ഞന്റെ ശരീരം പ്രതിക്ഷണം അവനെ ബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ചാൽ ആ ശരീരത്തിന്റെ ജഡത്തിന്റെ ജടീയമായ വികാരങ്ങൾ വിചാരങ്ങൾ കൊണ്ട് ആ ജീവനെ സദാ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മനസ്സിൽ കാമക്രോധാദികളെ ഉണ്ടാക്കുന്നു, അശാന്തി ഉണ്ടാക്കുന്നു, പലതരത്തിലുള്ള വികാരങ്ങളെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കി അവനെ നിരന്തരം ബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ സർവകർമ്മങ്ങളും ബന്ധുപോയതുകൊണ്ട് നശിച്ചു പോയതുകൊണ്ട് അതിങ്ങനെ ഒരു നേടുപോലെ നിന്നാലും ആ ശരീരത്തിനും ഈ വികാര വിചാരങ്ങളെല്ലാം കാമക്രോധാദികളെല്ലാം ഒരു നേടുപോലെ പ്രവർത്തിച്ചാൽ അത് കേവലം നേടിന് മാത്രമായതുകൊണ്ട് എന്താണ്? അത് ബന്ധിക്കുന്നില്ല, ആ തത്വജ്ഞനെ ബന്ധിക്കുന്നില്ല. രാഗാദി വികാരങ്ങളെല്ലാം അവിടെ പ്രവർത്തിച്ചാലും പറഞ്ഞല്ലോ ആ പൂര്യമാണ് അജലപ്രതിഷ്ഠ സമുദ്രമാപപ്രവിശന്തിയത്. അവിടെ പറയുന്നത് സർവേ കാമാഹ, സർവവും അവൻ പ്രവർത്തിച്ചാലും ശരി, അതെന്താണ്? അവന് പ്രവർത്തിക്കുന്നില്ല, അവനെ ബന്ധിക്കുന്നില്ല. എന്നുവെച്ചാൽ അവൻ എന്തും പ്രവർത്തിക്കാമെന്നുള്ളതല്ല, ആ പ്രാരബ്ധ ശേഷം എന്ന് പറയുന്നു, ആ പ്രാരബ്ധ ശേഷം അനുസരിച്ച് എന്തൊക്കെ അവിടെ സംഭവിച്ചാലും ശരി, അവിടെ സംഭവിക്കാമെന്നുള്ളതേ സംഭവിക്കൂ. ഒരിക്കലും ഒരാജ്ഞൻ അവനുമായി താരതമ്യപ്പെടുത്തി കളയരുത്, എന്നെ പോലെ തന്നെ എന്റെ ഗുരു എന്ന് കരുതി കളയരുത്. അവിടെ സംഭവിക്കാവുന്ന ഏത് കാര്യം സംഭവിച്ചാലും ശരി, അത് ഇവിടെ പറയുന്ന ദഗ്ധപടന്യായം. അതനുസരിച്ച് എന്താണ്? അത് ശരീരസ്ഥിതി പ്രയോജനം എന്ന് ഇവിടുത്തെ, കാരണം അതുകൊണ്ടൊന്നും പിന്നെ ആ മുക്തപുരുഷന് നേടാനില്ല. അതുകൊണ്ടാണ് മുക്തപുരുഷന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. വർത്തെ ഏവച കർമ്മണി, ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? നാ അനവാപ്തം അവാപ്തവ്യം, എനിക്കിതൊക്കെ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും നേടാനുള്ളത് നേടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും എന്ത് ചെയ്യുന്നു? വർത്തെ ഏവച കർമ്മണി, ഞാൻ ഈ പ്രവൃത്തിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ തത്വജ്ഞാനിയുടെ ആ പ്രാരബ്ധം കൊണ്ടുവരുന്ന ഒന്നും ചിന്തകളോ പ്രവൃത്തികളോ ഒന്നും തന്നെ തത്വജ്ഞാനിയുടെ ആത്മനിഷ്ഠയെ സ്വരൂപസ്ഥിതിയെ ഭഞ്ജിക്കുന്നതല്ല, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നതല്ല. അപ്പോ ആ തത്വജ്ഞാനി സാധാരണ മനുഷ്യനെ പോലെ സാധാരണ ജീവന്മാരെ പോലെ ഉണ്ണുകയും ഉറങ്ങുകയും മറ്റ് ശാരീരികമായ വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാലും അതൊന്നും തന്നെ എന്താണ് വറുത്ത വിത്ത് പോലെ എന്ന് പറയുന്നതാണ്, ഇവിടെയും പറയുന്നുണ്ടല്ലോ. അതൊന്നും തന്നെ പിന്നീട് അതിൽ നിന്ന് ജന്മത്തിന് ഹേതുവായി തീരുന്നില്ല, അല്ലെങ്കിൽ അതിന് കാരണമായ കർമ്മങ്ങളെ ഉണ്ടാക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് ശരീരസ്ഥിതി പ്രയോജനം എന്ന് ഇവിടെ തെളിപ്പി. പിന്നെ അതിങ്ങനെ എന്താണ്? ആ സംസ്കാര വേഗക്ഷയ പൂർവ്വവത് പ്രവർത്തത. പൂർവ്വവത് പ്രവർത്തത എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് ചെയ്തതുപോലെ ജ്ഞാനമുണ്ടായതിനു ശേഷവും മുമ്പ് കഴിച്ചതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. തത്വം ഞാൻ പിന്നെ പഴയതുപോലെ അത്രയും ഭക്ഷണം കഴിക്കും, അളവിന് കുറയത്തില്ല ജ്ഞാനം കൊണ്ട്. അങ്ങനെ സാധാരണ നമ്മുടെ ജ്ഞാനികൾക്കെല്ലാം കുറയും, ഭക്ഷണത്തിന്റെ അളവൊക്കെ കുറയും, പല മാറ്റങ്ങളും വരും. കാരണം അവർക്ക് പല മാറ്റങ്ങളുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ജ്ഞാനം വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ പലരെയും കൊണ്ട് അംഗീകരിപ്പിക്കണം. പക്ഷെ തത്വജ്ഞാനിയിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം പഴയതുപോലെ, ഒരു വ്യത്യാസമില്ല എന്നത്. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ശരീരത്തിന് സംഭവിക്കുകയാണെങ്കിൽ, മനസ്സിന് സംഭവിക്കുകയാണെങ്കിൽ, അത് ആ ജ്ഞാനിയുടെ ആ പ്രാരബ്ധ സംസ്കാരത്താൽ പൂർവ്വത്തിൽ തന്നെ നിശ്ചയിച്ച കാര്യങ്ങളാണ്, അതനുസരിച്ച് സംഭവിക്കും. അതാണ് പല അവസ്ഥാന്തരങ്ങളെ കുറിച്ച് ജ്ഞാനിയുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അവിടെയും എന്താണ് ഇവിടെ പറയുന്നത്? കർമ്മം നശിക്കുന്നു, അനുവർത്തിച്ചാലും അത് നശിക്കുന്നു എന്നർത്ഥം. അല്ലാതെ സത്യമായി അനുവർത്തിക്കുന്നില്ല, നശിച്ചിട്ട് അനുവർത്തിക്കുന്നു. അതാണ് പറയുന്നതിന് ചുരുക്കം. സയവയസ്സു പ്രവൃത്തി നിമിത്ത അനാരബ്ധ വേഗ അമുക്തോ ധനുഷി പ്രയുക്തോപി ഉപസംഹ്രിയതേ തഥാ അനാരബ്ധ ഫലാനി കർമാണി സ്വശ്രേയസ്ഥാന്യേവ തത്വജ്ഞാനേന നിർബീജീക്രിയന്തേ ഇതി പതിതേ അസ്മിൻ വിദ്യശരീരേ നസ ഭൂയോഭിജായതേ സയവൈഷു പ്രവൃത്തി നിമിത്ത അനാരബ്ധ വേഗ ഹാതു. ഇനി അസ്ത്രം തൊടുത്തില്ല, അല്ലെങ്കിൽ തൊടുത്ത് വിട്ടില്ല, അതായത് ആ അസ്ത്രത്തിലേക്ക് വേഗം വന്നില്ല. അമുക്തോ ധനുഷി, അത് അയാൾ അതിനുവേണ്ടി ഒരുമ്പെട്ടു എന്ന് വെച്ചാൽ വില്ലിലേക്ക് അസ്ത്രം എടുത്തുവച്ചു, ആസഞ്ജനം ചെയ്തു, തയ്യാറാക്കി അസ്ത്രത്തെ വിടുന്നതിന് വേണ്ടി. പക്ഷേ വിരലുകളിൽ നിന്ന് ആ അസ്ത്രം വിട്ടുപോയില്ല. അതാണ് ധനുഷി പ്രയുക്തോ അഭി എന്താണ് അമുക്ത, വിട്ടില്ല. ഉപസംഹ്രിയതേ, തിരിച്ചെടുത്തു. അതുപോലെയാണ് ബാക്കി കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിന് പോകുന്നില്ല, ഒരു ലക്ഷ്യത്തെയും അത് ഭേദിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. തഥാ അനാരബ്ധ ഫലാനി കർമാണി, അത് വിട്ടയക്കാത്ത അമ്പ് പോലെയാണെന്ന് അർത്ഥം. സ്വാശ്രയസ്ഥാനീയവ, അതവിടെ തന്നെ ഇരിക്കുന്നു, വില്ലിൽ തന്നെ ഇരിക്കുന്നു. തത്വജ്ഞാനീന നിർബീജീക്രിയന്തേ, തത്വജ്ഞാനം കൊണ്ട് അത് നിർബീജമാക്കുന്നു. അപ്പോൾ പ്രാരബ്ധം ഒഴികെയുള്ള കർമ്മങ്ങൾ പൂർണ്ണമായും നശിച്ചു പോകും. പ്രാരബ്ധം പോലെ പിന്നീട് അത് പ്രകടമാകാൻ വേണ്ടി നിൽക്കുന്നില്ല. അസ്യം പ്രാരബ്ധ കർമ്മമാണെങ്കിലോ അത് ദഹിച്ചു പോകുന്നു ബീജം പോലെ. വീണ്ടും അത് പ്രകടമാകുന്നുണ്ടെങ്കിലും അതും ദഹിച്ചു പോയി. നിർബീജീക്രിയന്റെ പതിതേ അതിൽ അസ്മിൻ വിദ്യശരീരം, അത് പറയുന്നത് എന്താണോ, അജ്ഞന്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് ഒരു തത്വജ്ഞാനിയെ കുറിച്ചുള്ള അവന്റെ സങ്കല്പങ്ങൾ അനുസരിച്ചൊരു മറുപടി പറയുകയാണ്. അത് രണ്ട് തലത്തിൽ നിന്നുകൊണ്ട്, അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് തത്വജ്ഞാനിയെ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആ ശരീരം നിലനിൽക്കുന്നു, അവിടെ കർമ്മങ്ങൾ നടക്കുന്നു. തത്വജ്ഞന്റെ തന്നെ നിലയിൽ നിന്നുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് സങ്കല്പിച്ചാലോ, അജ്ഞൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതും അവിടെ ഇല്ല. അവിടെ ശരീരമോ ശരീരത്തിൻ്റെതായ പ്രവർത്തനങ്ങളോ ഒന്നും നടക്കുന്നില്ല. അത് മറ്റൊരു തരത്തിലുള്ള ഇതാണ്. ത്രികാലത്തിലും ശരീരത്തെ താൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു ഭാവമാണ് അവിടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഭാവമാണ് യുക്തിയിലൂടെ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പതിതേ അസ്മിൻ വിദ്യശരീരം, ഈ വിദ്യശരീരം പതിച്ചു കഴിഞ്ഞാലോ എന്ന സഭൂയോഭിജായതീതി യുക്തമേവ ഉക്തം ഇതി സിദ്ധം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നതന്നെ ശരിയാണ്. പിന്നീട് ജനിക്കുന്നേയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് വിദ്വാന്റെ അനുഭവത്തിന്റെ കാര്യമാണ്. എന്നാലും അജ്ഞന്റെ മനസ്സിന് അവന്റെ അനുഭവങ്ങളെ സമാധാനം കൊടുക്കത്തുള്ളൂ, വിദ്വാന്റെ അനുഭവം അജ്ഞന് സമാധാനം കൊടുക്കത്തില്ല. അതുകൊണ്ട് അവനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്രയും പറയുകയാണ്. അവന് മനസ്സിനൊരു സമാധാനം കൊടുക്കാൻ വേണ്ടി ആ ജ്ഞാനി പിന്നെ പുനർജന്മ ഇല്ല എന്നാണ് പറയുന്നത്. യഹ ഏതൊരുവനാണോ ഏവം ഇപ്രകാരം പ്രകൃതിയും പുരുഷം ചകൃതിയും പുരുഷനെയും ഗുണൈഹി സഹ വേത്തി ഗുണങ്ങളോടൊപ്പം ധരിക്കുന്നത് എന്ന് പറയാൻ എന്റെ താല്പര്യം ഏതുവിനാണോ പ്രകൃതി പുരുഷന്മാരെ കുറിച്ചുള്ള ശരിയായ തത്വബോധമുണ്ടാകുന്നത് അവൻ എന്ന് വെച്ചാൽ ആത്മജ്ഞൻ സർവഥാ വർത്തമാനോ വി ഏത് തരത്തിൽ വർത്തിച്ചാലും ശരി ഭൂയഹ വീണ്ടും അവൻ അഭിജായതെ ജനിക്കുന്നില്ല ശരീരത്തെ സ്വീകരിക്കുന്നില്ല യഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി നസ ഭൂയോഭിജായതെ ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ ആത്മദർശനേ ഉപായ വികൽപ്പാഹ ഇമേ ധ്യാനാദയ ഉച്യന്തി ആത്മദർശനത്തിനായി നേരത്തെ പറഞ്ഞു എന്താണ് പ്രകൃതി പുരുഷന്മാരെ വിവേചിച്ചറിയുക ഒരുപാട് കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നു കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു മനനത്തെക്കുറിച്ച് പറഞ്ഞു ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ യോഗ പരിശീലനത്തെക്കുറിച്ച് പറഞ്ഞു ഈശ്വരഭക്തിയെക്കുറിച്ച് പറഞ്ഞു നിരവധി സാധനമാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു അതാണ് ഉപായ വികൽപ്പാഹ ഉള്ള ഉപായങ്ങളാണ് ഇതെല്ലാം ഒരുമിച്ചോ അല്ലെങ്കിൽ ഇതിന് ഏതിനെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുത്ത ഒരാൾക്ക് അനുഷ്ഠിക്കാം അത് ഓരോന്നായിട്ട് ഇവിടെ പറയുകയാണ് ധ്യാനേന ചിലരെന്ത് ചെയ്യുന്നു ധ്യാനത്തെ ആശ്രയിച്ച് ധ്യാനത്തെ ആശ്രയിച്ചിട്ട് ആത്മാവിനെ ദർശിക്കുന്നു എന്നാണ് ധ്യാനത്തെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ ആരാത് ധ്യാനത്തെ ആശ്രയിച്ച് അത് ആർക്കും പരിശോധിച്ച് നോക്കാമെന്നുള്ള കാര്യമാണ് ധ്യാനത്തെ ആശ്രയിച്ച് ആത്മാവിനെ കാണാനെന്ന് ശ്രമിച്ചു പക്ഷെ നടക്കത്തില്ല എന്തുകൊണ്ടാണ് അതതിന് യോഗ്യതയുള്ളവന് മാത്രമേ നടക്കത്തുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ ധ്യാനമെന്നോ സാംഖ്യമെന്നോ യോഗമെന്നോ കർമ്മയോഗമെന്നോ എല്ലാം പറയുന്നത് ഓരോരോ അധികാരികൾക്ക് വേണ്ടി പറയുന്നതാണ് ആര് ഏതിന് പ്രാപ്തനാണോ അവർക്കത് അല്ല ധ്യാനം എന്ന് കേട്ടാൽ ഒരുവൻ അതിലേക്ക് ചാടി വീഴുക ജ്ഞാനമെന്ന് കേട്ടാൽ പിന്നെ അതിലേക്ക് ചാടുക മന്ത്രമെന്ന് കേട്ടാൽ പിന്നെ അങ്ങോട്ട് ചാടും തന്ത്രമെന്ന് കണ്ടാൽ അങ്ങോട്ട് ചാടും യന്ത്രമെന്ന് കേട്ടാൽ അങ്ങോട്ട് ചാടും ഇങ്ങനെയാണ് പലരും ഓരോന്നിനും ചാടി ചാടി ചാടി നടക്കും ഒരിടത്തും എത്തത്തില്ല കുറച്ച് സമയം കുണ്ടലിനി പൊക്കാൻ നോക്കും നടക്കത്തില്ല പിന്നെ കർമ്മയോഗത്തിലേക്ക് പോകും പിന്നെ കുറെ സമയം ഭക്തനായിരിക്കാൻ നോക്കും എല്ലായിടത്തും ഫെയിലുകൾ അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കാരണം ഈ ശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അനന്തശാസ്ത്രം ബഹുവേദിതം തനിക്കേതാ പറ്റിയതെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരുത്തന്റെ വിജയം അതാണ് മുഖ്യമായിരിക്കുന്നത് അതെങ്ങനെ തിരിച്ചറിയും തനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് തന്നെ തിരിച്ചറിയാനാണ് തന്റെ അന്തരംഗത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് തന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് അല്ലെങ്കിൽ താൻ അതായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പൊ അതിൽ ധ്യാനത്തിന് ആണ് എന്റെ മനസ്സ് പറ്റിയത് എന്ന് ഒരുവൻ തിരിച്ചറിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് ധ്യാനം നാമ ശബ്ദാദിഭ്യോ വിഷയേഭ്യ ശ്രോത്രാദീനി കരണാനി മനസ്സി ഉപസംഹൃത്യ മനസ്സപ്രത്യക്ഷേതരി ഏകാഗ്രതയായി ചിന്തനം തദ്ധ്യാനം ഒറ്റവരി പറഞ്ഞു കഴിഞ്ഞു വലിയൊരു ജോലി ഒറ്റവരി പറഞ്ഞാണ് ധ്യാനം എന്ന് പറയുന്നത് എന്താണ് ധ്യാനം പലതരത്തിലുണ്ട് ഇവിടെ ഭാഷ്യകാരം പറയുന്ന ആത്മധ്യാനത്തെ കുറിച്ചാണ് പലരും പലതരത്തിലുള്ള ധ്യാനങ്ങളെ ശീലിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് ആത്മധ്യാനത്തെ കുറിച്ച് ഈ ആത്മധ്യാനത്തിന് ഒരു വഴിയേ ഉള്ളൂ ഈ പറഞ്ഞ വഴിയല്ലാതെ വേറെ വഴിയില്ല ആത്മാവിനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ഇതിനെ ധ്യാനിക്കും അല്ല മറ്റ് പല ഉപായങ്ങളുമുണ്ട് അത് മറ്റ് പലതരത്തിലുള്ള ധ്യാനങ്ങൾക്കാണ് എന്താണ് പറയുന്നത്? ശബ്ദാദിഭ്യോ വിഷയേഭ്യ, ശബ്ദാദി വിഷയങ്ങളിൽ നിന്നും ശ്രോത്രാദീനി, ശ്രോത്രാദികളെ, ശ്രോത്രാദികരണങ്ങളെ മനസ്സിൽ ഉപസംഭൃത്യ, ശ്രോത്രാദീന്ദ്രിയങ്ങളെ മനസ്സിൽ ഉപസംഭരിച്ചിട്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ധ്യാനത്തിൻ്റെ അന്തരംഗമായ സാധന എന്ന് പറയുന്നത് എന്താണ്? അന്തരംഗമെന്നും ബഹിരംഗമെന്നും പറയും. അന്തരംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യത്തിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ, അതിനാണ് അന്തരംഗം എന്ന് പറയുന്നത്. അന്തരംഗം എന്ന് വെച്ചാൽ അടുത്ത്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗങ്ങൾ. ഇവിടെ ഇപ്പോ ആത്മധ്യാനത്തെക്കുറിച്ച് പറയുന്നു. ലളിതമായി പറഞ്ഞാൽ ആത്മാവിന് മനസ്സിനെ ഉറപ്പിക്കുക, അതിലേറ്റവും അടുത്ത് നിൽക്കുന്നത്, ആ ഒരു അനുഷ്ഠാനത്തോട് ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ അനുഷ്ഠാനത്തിന് ഏറ്റവും മുഖ്യമായിരിക്കുന്ന എന്താണോ, മനസ്സിൻ്റെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്ന കാര്യങ്ങളല്ല. ഒരാൾ പെട്ടെന്ന് മനസ്സിനെ അങ്ങോട്ട് ആത്മാവിൽ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സവിടെയൊന്നും ഉറക്കത്തില്ല, മനസ്സ് അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള തയ്യാറെടുപ്പുകൾ, അതാണ് ബഹിരംഗങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ബഹി പുറമെയുള്ള, അല്ലെങ്കിൽ ദൂരെയുള്ള അംഗങ്ങൾ, അതിൻ്റെ ഭാഗങ്ങൾ, അതാണ് ബഹിരംഗങ്ങൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതിന് ബാഹ്യമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പുറമേ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ മുഖ്യമായി വരുന്ന എന്താണ്? മനസ്സ പ്രതി ചെയ്ത ഇതരി ഏകാഗ്രതയായി ചിന്തന, അതാണ് അന്തരംഗം. ബഹിരംഗം എന്ന് പറയുന്നതോ കരണാനി മനസ്സിൽ ഉപസംഹൃത്തി, ആ കരണങ്ങളെ മനസ്സിൽ ഉപസംഹരിക്കുക. പിന്നെ അതിനും ബഹിരംഗങ്ങളുണ്ട്. ഒന്നിനെ അന്തരംഗം, ഒന്നിനെ ബഹിരംഗം എന്ന് പറയാൻ പറ്റില്ല, അത് ആപേക്ഷികമാണ്. ഒരാൾ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ഉപസംഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിനെ ആത്മാവിൽ ഏകാഗ്രപ്പെടുത്തുന്നതിനനുസരിച്ച് അത് ബഹിരംഗമാണ്. പക്ഷെ ഇന്ദ്രിയങ്ങൾ, ഒരു വകതിരിവില്ലാത്ത ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ഉപസംഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ബാഹ്യമായി ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം അവിടെ ബഹിരംഗമായി തീരും, ഇത് അന്തരംഗമായി തീരും. എന്തുകൊണ്ട് അങ്ങനെ? ഇന്ദ്രിയങ്ങൾ വഴങ്ങിത്തരുന്ന ഒന്നല്ല, മനസ്സും വഴങ്ങുന്ന ഒന്നല്ല ജീവൻ. ദുരത്തിയ എന്ന് പറയുന്നത് തന്നെ ഈ മാർഗത്തിലൂടെ കടന്നു പോകുന്നത് ക്ലേശകരമാണ്. എന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രത്യേകത എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിന് സഹജമായി പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ വാസ്തവത്തിൽ ഇന്ദ്രിയം മനസ്സ് എന്ന് രണ്ടായി തിരിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇത് ഒന്നാണ്, ഒരേ തത്വമാണ്. അതിൻ്റെ പ്രവൃത്തി ഭേദം കൊണ്ട് തന്നെ രണ്ടായി തിരിക്കുകയാണ്. എങ്ങനെയാണിത് ഒരേ തത്വമാകുന്നത്? കാരണം ഇതെല്ലാം ഭൂതതന്മാത്രകൾ, അവയുടെ സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങൾ പ്രത്യേക മാത്രയിൽ കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂതതന്മാത്രകളാണ്, മനസ്സായാലും ഇന്ദ്രിയമായാലും. അതിൽ വരുന്ന ഗുണഭേദങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയം ഒന്നിനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നത്, വേറൊന്നിനും മനസ്സെന്ന് പറയുന്നത്. വാസ്തവത്തിൽ രണ്ട് വസ്തുവല്ല, ഒരേ വസ്തു തന്നെ, പക്ഷെ പ്രവൃത്തി ഭേദമാണ്. പ്രവൃത്തി ഭേദം മുഖ്യമായി വരുന്നത് എന്താണ്? ഇന്ദ്രിയത്തിന്റെ പ്രത്യേകത, അതിന് സഹജമായി പ്രവർത്തിക്കാൻ പറ്റും. മനസ്സിനാണെങ്കിലോ അതിന് സഹജമായും പ്രവർത്തിക്കാൻ പറ്റും, അതേസമയം മനസ്സിന് തന്നെ വിവേകത്തെ വർദ്ധിപ്പിച്ച് ആ വിവേകത്തിന് അധീനമായും പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് മനസ്സിൽ തന്നെ സംഭവിക്കും. ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെയല്ല. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ അത് സഹജമായേ പ്രവർത്തിക്കത്തുള്ളൂ. അത് പ്രവർത്തിച്ചു കഴിഞ്ഞു പക്ഷെ മനസ്സിന് എന്താണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. മനസ്സ് അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ സഹജമായ ആ സ്വഭാവം നഷ്ടപ്പെടും. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഭാഗമായി തീരും. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി മനസ്സിനോട് ചേരും. ഇന്ദ്രിയങ്ങൾ എത്ര കാലം ഇന്ദ്രിയങ്ങളായി സ്വതന്ത്രമായി നിൽക്കുന്നോ അത്രയും കാലം ഇന്ദ്രിയങ്ങളുടെ മേൽ യാതൊരു സ്വാധീനവും ഒരു ജീവൻ ഉണ്ടാകത്തില്ല. ഇന്ദ്രിയങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ എപ്പോഴാണോ അത് ഒരു മനസ്സിന്റെ ഭാഗമായി തീരുന്നു. മനസ്സെന്ന് പറയുമ്പോൾ വിവേകമുള്ള മനസ്സ്, അത് അതിനോട് ചേരുന്നത്. പിന്നെ അതിനെ ഇന്ദ്രിയമെന്നോ മനസ്സെന്നോ വേർതിരിക്കാൻ കഴിയാതെ വരുന്നത്. അതിനാണ് ഇവിടെ പറയുന്ന ഉപസംഹരണം എന്ന് പറയുന്നത്. ഉപസംഹരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒന്നിനെ മറ്റൊന്നിന് അന്തർഭവിപ്പിക്കുന്നതിന് ഉപസംഹരണം എന്ന് പറയുന്നത്. പാലിന് വെള്ളം ചേർക്കുന്ന പോലെ, പാലിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വ്യക്തമായി പ്രത്യക്ഷമായി വെള്ളത്തെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതുണ്ടവിടെ. പിന്നെ നമ്മൾ കാണുന്ന പാലായിട്ടാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവൃത്തി, സഹജമായ ഭാവത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, മാറ്റിയെടുത്താൽ, അത് മാറ്റിയെടുക്കാൻ മനസ്സിനെ ശേഷിയുള്ളൂ. അതിന് ആവർത്ത ചക്ഷു എന്ന് ശ്രുതി പറയും. അവിടെ നമ്മളിത് കുറച്ച് വിശദീകരിച്ചാണ്. അത് മനസ്സിനോട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്രിയത്വം എന്ന് പറയുന്ന വെടിയുമ്പോൾ അത് പ്രയാസമുള്ള കാര്യമില്ല. എന്തുകൊണ്ട്? രണ്ടും ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. രണ്ട് വസ്തുവാണ്. കണ്ണും മൂക്കും ചെവിയും ഒക്കെ മനസ്സാണോ എന്ന് ചോദി പറയുന്നു. ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഇന്ദ്രിയ ശക്തിയാണ്. കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും ഒക്കെ പ്രവർത്തിക്കുന്ന ശക്തി. അത് അദ്വൈതത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സ് ഇന്ദ്രിയദ്വാര വിഷയാകാരത്തിൽ പരിണമിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പിന്നെ ഇന്ദ്രിയത്തെയും മനസ്സിനെയും പിന്നെ അവിടെ രണ്ടായിട്ട് ഗണിക്കുന്നില്ല അദ്വൈതികൾ പ്രത്യേകിച്ച്. അതിനവിടെ ഒന്നായി പോവുകയാണ്. അങ്ങനെ എപ്പോഴും ഒന്നാകാൻ കഴിവുള്ളതാണ് ഈ ഇന്ദ്രിയവും മനസ്സും. അത് സ്വതന്ത്രമായിട്ടുള്ള ഇന്ദ്രിയം സഹജമായ രീതിയിൽ ബാഹ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ മനസ്സിനോട് ഏകീഭവിപ്പിക്കുക, അതിൻ്റെ ആ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുക, അത് മനസ്സിന്റെ ഭാഗമായി തീരുക. അത് സ്വയം സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സാധാരണ മനസ്സെന്ന് പറയുന്നത് അതിന് സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ്. പക്ഷെ അത് അനേക ദോഷയുക്തമായിട്ടിരിക്കുന്നു. ഇന്ദ്രിയമാണെങ്കിലോ സഹജമായി വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇന്ദ്രിയങ്ങൾ നമുക്ക് ബാഹ്യമായി നമുക്ക് നിയന്ത്രിക്കാം. ഒരു ആധ്യാത്മിക സാധന എന്നുള്ളതിനൊക്കെ ബാഹ്യമായി നിയന്ത്രിക്കാം. അത് ഏറ്റവും ബഹിരംഗമായ ഒരു അഭ്യാസമാണ്. അത് ഇവിടെ പറയുന്ന ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ ഉപസംഹരണമാണ്. സാധാരണ ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ധ്യാനിക്കുന്നു, കണ്ണടയ്ക്കുന്നു, കാണാതിരിക്കുന്നു. ഇതൊരിക്കലും മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ഉപസംഹരണം സംഭവിക്കുന്നുണ്ട്. എന്താണ്? മനസ്സിന്റെ സഹജമായ ഇന്ദ്രിയങ്ങൾ, ആ ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹജമായ വിഷയഗ്രഹണത്തിനുള്ള പ്രവണത അതിനെ തടയുന്നില്ല. കണ്ണടച്ചിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് കാണുന്നില്ല. ചെവി അടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് അപ്പോഴും കേൾക്കുന്നുണ്ട്. കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു? ശബ്ദം കേൾക്കുന്നു. എന്തുകൊണ്ട്? കണ്ണിനെ അടച്ചു വയ്ക്കുമ്പോൾ ചെവി അടച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, ശബ്ദങ്ങൾ കേൾക്കും. കൊതു കടിച്ചാൽ അറിയും. എന്തുകൊണ്ട്? തുകേന്ദ്രിയ അവിടെ പ്രവർത്തിക്കുന്നു. അതിനെ നമുക്ക് മൂടിവെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിക്കുന്നതാണ് ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹണം എന്ന് പറയുന്നത്. എങ്ങനെ? കണ്ണടച്ചിരിക്കുന്നു, കാണുന്നില്ല, ശബ്ദമില്ലാത്ത സ്ഥലത്തിരിക്കുന്നു. അപ്പോൾ ചെവി കൊണ്ടുള്ള ശല്യമില്ല, കൊതുകുവലയ്ക്കകത്തിരിക്കുന്നു. അപ്പോൾ കൊതുക് കടിക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ എന്ത് വരുന്നു? ബാഹ്യമായ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വരുന്നു. പക്ഷേ അവിടെയൊന്നും ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവൃത്തി നമുക്ക് നിരോധിക്കാൻ പറ്റുന്നില്ല. കഷ്ടകാലത്തിന് ഒരു കൊതുക് കൊതുകുവലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ധ്യാനം പോയി, പിന്നെ ചൊറിഞ്ഞു പറഞ്ഞിരിക്കും. പിന്നെ അതിനെ കൊല്ലുന്നതിനുള്ള ധ്യാനമാണ്. അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവൃത്തി എന്ന് പറയുന്നത്? അതിനെ ബാഹ്യമായി നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ ബാഹ്യമായ എന്തെങ്കിലും ഉപായങ്ങളിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അത് നിൽക്കും. പഴയകാലത്ത് ഇതുപോലെ സൗണ്ട് പ്രൂഫായി ഗുഹയൊന്നും ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ എന്താണോ പറയും, നദീ പുളിനങ്ങൾ നദിയുടെ തീരത്തിലിരുന്ന് ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ ഗുഹകളുടെ ഉള്ളിലിരിക്കാൻ പറയും. നദിയുടെ തീരത്തിരുന്ന് ധ്യാനിക്കുന്നുള്ള എന്താ ഗുണം? മറ്റ് ശബ്ദങ്ങളെല്ലാം ഒഴിവാക്കാം പ്രധാനമായിട്ട്. പിന്നെ നദിയുടെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. ഗുഹയ്ക്കകത്തിരുന്നാലോ മറ്റ് ശബ്ദങ്ങളെല്ലാം ഒഴിവാകും. ശബ്ദത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ണടച്ചിരിക്കുന്നുണ്ടൊന്നും കാണത്തില്ല. കൊതു കടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നു, കൊതു ഇല്ലാത്ത സ്ഥലത്തിരിക്കുന്നു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ബാഹ്യമായ സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കാൻ പറയുന്നത് ഇവിടെ പറയുന്ന പോലെ മനസ്സിന് ഇന്ദ്രിയങ്ങളുടെ ഒരു ഉപസംഹരണം നടത്താൻ വേണ്ടിയിട്ടുണ്ട്. ഇതിനെ ഇതിന്റെ ബാഹ്യമായ ഏറ്റവും ബഹിരംഗമായ ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ഇന്ദ്രിയങ്ങളെ തടയുക മാത്രമാണ്. മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ ഉപസംഹരണം സംഭവിക്കണമെങ്കിൽ അത് രണ്ടും ഒന്നായിത്തീരും. അത് സാധാരണ മനസ്സിന് സാധ്യമല്ല. അതിന് സാധാരണ മനസ്സെന്ന് പറയുമ്പോൾ അസംസ്കൃതമായ ഒരു മനസ്സ്, അതിന് പറ്റത്തില്ല. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ധ്യാനം, അതിന് യോഗ്യതയുള്ളവനെ പറ്റും, മനസ്സ് സംസ്കരിച്ചാലേ പറ്റൂ. അപ്പം മനസ്സ് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ധർമ്മം ആചാരം എല്ലാം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും മനസ്സിന്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്ത് വരുന്നു? സദാചാരങ്ങൾ കൊണ്ട് മനസ്സിനെ സംസ്കരിക്കുന്നു. അതാണ് മനസ്സിന്റെ സംസ്കരണത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആത്മധ്യാനത്തിന് അത് കൂടിയേ തീരും. ആവശ്യം വിഷയധ്യാനത്തിന് അതിൻ്റെ ആവശ്യമില്ല. വിഷയധ്യാനത്തിന് ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴിക്ക് മനസ്സും പോയി വിഷയങ്ങളെ ധ്യാനിച്ചോളും. അത്തരം ധ്യാനത്തിനൊന്നും ഈ പറയുന്ന കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ആത്മധ്യാനത്തിനാണെങ്കിലോ മനസ്സിന്റെ ശരിയായ സംസ്കരണം വേണം. അതാണ് അതിന്റെ യോഗ്യത. ആ മനസ്സിന്റെ സംസ്കരണം എങ്ങനെ വരും? സദാചാരം കൊണ്ടും മറ്റ് ആ മനസ്സിന് സംസ്കാരം ഉണ്ടാക്കാൻ സഹായിക്കുന്ന മറ്റ് സാധനങ്ങളുണ്ട് സംഭവിക്കും. കർമ്മയോഗമോ ഈശ്വരഭക്തിയോ ഗുരുഭക്തിയോ പ്രാർത്ഥനയോ ജപമോ മറ്റെന്തോ ആയിക്കൊണ്ടോ മനസ്സിനെ സംസ്കരിക്കാൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രാധ്യയനമോ സ്വാധ്യായമോ ഏതൊക്കെയാണോ മനസ്സിനെ സംസ്കരിക്കുന്നത് അതുകൊണ്ട് മാത്രമേ ഈ ഇന്ദ്രിയങ്ങളെ മനസ്സിന് ഉപസംഹരിക്കാൻ പറ്റൂ. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഉപസംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിന്റെ സഹജമായ വൃത്തി ഇന്ദ്രിയം വിഷയങ്ങളെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സയൻസിനും മറ്റും പഠിച്ചിരിക്കുന്ന പോലെ ഫോട്ടോ എടുക്കുന്ന പോലെ ഒരു പരിപാടിയല്ല കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതിസൂക്ഷ്മമായ തത്വം പഞ്ചതന്മാത്ര വിഷയരൂപത്തിൽ പരിണമിക്കുന്നതാണ് മനസ്സിനോടൊപ്പം. അതാണ് വിഷയഗ്രഹണമെന്ന് പറയുന്നത്. അതാണിവിടെ അധ്യാത്മശാസ്ത്രത്തിൽ പറയുന്നത്. രൂപം നമ്മുടെ റെറ്റിനയിൽ പതിച്ചു, പിന്നെ അവിടെ ഞരമ്പുകൾ പോയി, തലച്ചോറി പോയി, അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ ഒരു പരിപാടി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ സ്കൂളിൽ? അതല്ല ഇവിടെ പറയുന്നു, ഇവിടെ സംഭവിക്കുന്നു. ഇവിടെ ഉള്ളിലിരിക്കുന്ന സാധനം തന്മാത്രകൾ ബാഹ്യാകാരത്തിൽ പരിണമിക്കുന്നതാണ്. അതാണ് വിഷയഗ്രഹണമെന്ന് പറയുന്നത്. കണ്ണിലൂടെ ആയാലും ചെവിയിലൂടെ ആയാലും ഏത് ഭാഗത്തിലൂടെ വിഷയത്തെ ഗ്രഹിച്ചാലും അതാ സംഭവിക്കുന്നു. മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ ഉപസംഹരണം എന്ന് പറയുമ്പോൾ എന്താണ്? അത് വിവേകരൂപത്തിലുള്ള മനസ്സിന്റെ പരിണാമത്തിനനുസരിച്ച് പരിണമിക്കുകയാണ്. മനോവൃത്തികളോട് ഇന്ദ്രിയവൃത്തികൾ ഏകീഭവിക്കുന്നതാണ്, ഒന്നായി ചേരുന്നതാണ്. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമുള്ള ഒരു സ്വഭാവമുണ്ട്. എന്താണ് അത്? നിലനിന്നാൽ അത് വൃത്തിയായിട്ടേ നിലനിൽക്കത്തുള്ളൂ. ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് നിശ്ചലമായൊരു ഭാവമില്ല. നമ്മൾ പറയുന്നത് എന്റെ മനസ്സിന് സ്തംഭിച്ചു പോയത്. എന്താണ് സ്തംഭനം എന്ന് പറയുന്ന ഒരു പരിണാമം സംഭവിച്ചിരിക്കുകയാണ്. അതും മനസ്സിന്റെ ഒരു പരിണാമമാണ്. അപ്പോൾ ഇന്ദ്രിയവും മനസ്സും സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയം പരിണമിച്ച് വിഷയങ്ങളെ സ്വീകരിക്കുന്നു, മനസ്സെന്ത് ചെയ്യുന്നു? പരിണമിച്ച് ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു വിഷയഗ്രഹണത്തിന്. അതിനാണ് വൃത്തി പ്രത്യയം എന്നെല്ലാം പറയുന്നു. ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് തൈജസ പദാർത്ഥം. തൈജസം എന്ന് പറഞ്ഞാൽ അഗ്നി പോലെ, തേജസ്സിനെ പോലെ ഇരിക്കുന്നു, അതിസൂക്ഷ്മമായിരിക്കുന്നു. അഗ്നിയുടെ ജ്വലനം എന്ന് പറയുന്നത് എന്താണ്? അഗ്നി ജ്വലിക്കുന്നു നോക്കിയാൽ പല ആകൃതിയിൽ അങ്ങനെ ജ്വലിക്കുന്നു. അതതിന്റെ പരിണാമം എന്ന് പറയും. അതെപ്പോഴും പല ആകൃതിയിൽ നിൽക്കുന്നു. കുറച്ചുമേ നിശ്ചയമായി നിന്നാണ് അതൊരു പ്രത്യേക ആകൃതി നിൽക്കുന്നു. അത് പരിണാമത്തിൽ തന്നെ നിൽക്കാൻ പറ്റും. ഇതാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും സ്വഭാവം. താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ല ഒരിക്കലും വസ്തുസ്വരൂപത്തെക്കുറിച്ച് പറയുന്നതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അതാണ് നമ്മുടെ അധ്യാത്മശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ധ്യാനം പഠിപ്പിക്കാൻ പോകുന്നിടത്തൊന്നും പറയാൻ പോകരുത്. ആൾക്കാരെ കിട്ടത്തില്ല, ധ്യാനത്തിന് ആളെ കിട്ടത്തില്ല. അപ്പോൾ ആ മനസ്സിന്റെ പരിണാമം, തൈജസ്സുമായ ഇന്ദ്രിയ പരിണാമം ആ മനസ്സിന്റെ പരിണാമത്തോടു കൂടി ചേരുന്നു. അത് എങ്ങനെയുള്ള മനസ്സിന്റെ പരിണാമം? വിവേകപൂർണമായ പരിണാമം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്നത്. കണ്ണടച്ചിരുന്ന കാണാതിരിക്കുകയും എന്നാൽ ചെവി കൂടെ കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ കേട്ടിരിക്കുക എന്താണ്? സമാധിയിലൊക്കെ ഇരിക്കുന്നവര് ഒന്നും കേൾക്കുന്നില്ല, ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. അവർക്കൊരു അടുത്ത് ശബ്ദം ഉണ്ടായാലും കേൾക്കാൻ പറ്റുന്നില്ല. സമാധിയുടെ ദാർഢ്യമനുസരിച്ച് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു ഉദാഹരണം പറയാം, അത്രയും വ്യക്തമല്ലെങ്കിൽ. മനോരാജ്യത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുന്നില്ല. ചെവിയുണ്ടെങ്കിലും ശബ്ദം കേൾക്കുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഇന്ദ്രിയവൃത്തി മനോവൃത്തിയുടെ ഏകീഭവിച്ചുപോയി. രണ്ടിന് പരിണാമം ഒന്നായിപ്പോയി. പക്ഷെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മനസ്സിൽ ഇന്ദ്രിയങ്ങളുടെ ഉപസംഹരണം സംഭവിക്കണമെങ്കിൽ അത് മനസ്സിന്റെ വിവേകപൂർണമായ പരിണാമമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, മനസ്സ് അതിന്റെ സഹജമായ പരിണാമത്തിയിരിക്കുന്നു, ഇന്ദ്രിയം അതിനോടുകൂടി ചേർന്നു. ചേർന്നു കഴിഞ്ഞപ്പോൾ രണ്ടും ഏകരൂപത്തിലായി. ആ ഇന്ദ്രിയത്തിന്റെ വിഷയത്തെ ഗ്രഹിക്കാൻ തൽക്കാലത്തേക്ക് കഴിയാതിരിക്കുന്നു. ഇവിടെ യോഗി അതല്ല ചെയ്യുന്നത്, ഇതൊക്കെ സഹജമായി സംഭവിക്കുന്നു. ഇന്ദ്രിയം പറഞ്ഞല്ലോ, അത് സഹജമായേ പ്രവർത്തിക്കും. അത് മനസ്സിനോട് ചേർന്നാലും ശരി, വിഷയത്തോട് ചേർന്നാലും ശരി. യോഗി അങ്ങനെയല്ല, യോഗി മനസ്സിനെ കൊണ്ട് തന്നെ മനസ്സിനെ പ്രവർത്തിപ്പിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഇച്ഛാശക്തി എന്ന് പറയുന്നത് എന്താണ്? ആ മനസ്സിന്റെ തന്നെ ശക്തിവിശേഷമാണ്. അപ്പൊ യോഗിയുടെ ഇച്ഛാശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ യോഗി ആ ഇന്ദ്രിയ പരിണാമങ്ങളെ മനസ്സിനോട് ഏകീഭവിക്കുന്നു. അതിനുവേണ്ടി യോഗി എന്താണ് ചെയ്യുന്നത്? അതിനുവേണ്ടി യോഗിക്ക് ഇന്ദ്രിയങ്ങളിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. യോഗിയുടെ പ്രവൃത്തി മുഴുവൻ എവിടെയാണ്? മനസ്സിൽ തന്നെ. യോഗശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് പതഞ്ജലി മഹർഷി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മുമ്പും അത് ചർച്ച ചെയ്തതാണ്, നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇവിടെ പറയുന്നത് ഇത്രയാണെന്നാണ്. ശ്രോത്രാദീനി കരണാനി മനസ്സി ഉപസംഹരിത്യ. മനസ്സിൽ ഈ ഇന്ദ്രിയങ്ങളെ ഉപസംഹരിച്ചിട്ട്, ഒറ്റവാക്കിൽ പറഞ്ഞിരുന്നു, അത് ഗഹനമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ധ്യാനിക്കുന്നു, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനേന ആത്മനി പശ്യന്തി. ആത്മാനം ആത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേത്യേവമജാനന്ദ ശ്രുത്വാന്യേഭ്യോപാസതേ തേപി ചാതി തരന്തേവ മൃത്യും ശ്രുതിപരായണാഃ യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരത ശഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്വവിനശ്യന്തം യപ്പശ്യതി സപശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം അന്നഹീനസ്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശ യപ്പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂത പൃഥക് ഭാവം ഏകസ്തമനു പശ്യതി തദ ഏവ ച വിസ്താരം ബ്രഹ്മ സംവദ്യതി തദാ അനാദിത്വാ നിർഗുണത്വാ പരമാത്മായം അമ്യയ ശരീരസ്ഥോപി കൗന്ദേയ നകരോതി നലിപ്യതേ യഥാ സർവഗതം സൗഷ്മ്യാ ആകാശം നോപലപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേക പ്രശ്നം ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ